ഗീത പതിനഞ്ചാധ്യായം പതിനഞ്ചാം ശ്ലോകം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ അത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. കിഞ്ച സർവസ്യ പ്രാണിജാതസ്യ അഹം ആത്മാ സൻ ഹൃദി ബുദ്ധോ സന്നിവിഷ്ടഃ അതോ മത്ത ആത്മനഃ സർവപ്രാണിനാം സമൃതിർജ്ഞാനം തതപോഹനം ച യേഷാം യഥാ പുണ്യകർമ്മിണ പുണ്യകർമാരോധീന ജ്ഞാനസ്മൃതി ഭവതഃ തഥാ പാപകർമ്മിണാം പാപകർമാനുരൂപേണ സ്മൃതിജ്ഞാനയോരപോഹനം ച അപനയനം അപഗമനം ച വേദേശ സർവീരഹമേവ പരമാത്മാ വേദ്യോ വേദിതവ്യ വേദാന്തകൃത് വേദാന്താർത്ഥ സമ്പ്രദായകൃത്. എന്ന് പറയുന്നത് ഈശ്വരൻ സർവാത്മാവായിരിക്കുന്നു, സർവപ്രാണികളുടെയും ഹൃദയത്തിലിരിക്കുന്നു. ഒരു ജീവന്റെ ബാഹ്യമായ സ്ഥൂലമായ വ്യവഹാരങ്ങൾക്ക് ആന്തരികമായ പ്രവർത്തനങ്ങൾക്കും എല്ലാം ആസ്പദമായ ഈശ്വര ചൈതന്യം തന്നെ, അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. അതിനുവേണ്ടി ആ ഈശ്വരന്റെ സർവാത്മഭാവത്തെക്കുറിച്ച് പറയുന്നു. സർവസ്യ പ്രാണിജാതസ്യാഹം ആത്മാ, സർവപ്രാണികൾക്കും ഞാൻ ആത്മാവായി ഹൃദയത്തിൽ ബുദ്ധിയിൽ ഇരിക്കുന്നു. ഹൃദയം എന്ന് പറയുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകാതിരിക്കാനാണ്, ഹൃദയം എന്ന് പറഞ്ഞ സാധനം നമ്മൾ ധരിക്കുന്നത് ഹാർട്ട് മാംസപിണ്ഡം അതാണെന്നാണ്. ഈശ്വരൻ അല്ലെങ്കിൽ ജീവാത്മാവ് അവിടെ ഇരിക്കുന്നു എന്നാണ്. പക്ഷെ ഹൃദയം എന്ന് പറയുമ്പോൾ അത് ഉപനിഷത്തുകളിലായാലും ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളിലായാലും ഹൃദയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ധകരണത്തെയാണ്, അല്ല ശരീരത്തിന്റെ പ്രത്യേക ഒരു സ്ഥാനത്തെയാണ്. ഹൃദയത്തിലാണ് ആത്മാവിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് ഹൃദയം എന്ന് പറയുന്ന ഹൃദയം ആ സാധനത്തിന്റെ ഉള്ളിലിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ഹൃദയത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിലും പറയുന്നു. ഈ ഹൃദയത്തെക്കുറിച്ച് അത് ഉപാസനയ്ക്കും വേണ്ടി നിർദ്ദേശിക്കുന്ന ഒരു സ്ഥാനമാണ്. ഭ്രൂമധ്യം, ഹൃദയം, ഇതെല്ലാം അത് ഉപാസനയ്ക്ക് വേണ്ടി ഒരു സ്ഥാനത്താണ് നിർദ്ദേശിക്കുന്ന ശരീരത്തിൽ. അല്ലാതെ ആത്മാവിന്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ ഹൃദയം എന്ന് പറഞ്ഞാൽ മാംസപിണ്ഡമല്ല, അത് അന്ധകരണമാണ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറഞ്ഞു ഹൃദി ബുദ്ധവും ബുദ്ധിയിൽ സന്നിവിഷ്ടനായിരിക്കുന്നു. എന്തുകൊണ്ട് ഹൃദയമാകുന്നില്ല? കാരണം ഹൃദയം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഹൃദയം എന്ന് പറയുന്നത് കേവലം ഭൗതികമായ ഒരു വസ്തുവാണ്. അതിന് മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല. അതിനും കുറച്ചുകൂടി അങ്ങനെയാണെങ്കിൽ ഭൗതികമായി നോക്കിയാൽ നല്ല സ്ഥാനം തലച്ചോറാണ്. കുറച്ചുകൂടി പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന അവിടെയാണ്. അപ്പം അതല്ല ഉദ്ദേശിക്കുന്നു ഈശ്വരന്റെ സ്ഥാനമായിട്ട്. അത് തമസിന്റെ കാര്യമാണ്. സ്ഥൂല ശരീരം സാത്വികമല്ല. ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നിവിടെ സാത്വികമായ സൂക്ഷ്മഭൂതകാര്യമായ അന്ധകരണത്തിലാണ്. അവിടെയാണെങ്കിലേ ചൈതന്യത്തിന് അഭിവ്യക്തി ഉണ്ടാകത്തുള്ളൂ. ഈശ്വര ചൈതന്യം പ്രകടമാകുന്ന അവിടെയാണ്. അതുകൊണ്ട് ബുദ്ധിയിൽ ഇരിക്കുന്നു. അത് അത്യന്തം സ്വച്ഛവും സാത്വികവുമായതുകൊണ്ട് അതിലൂടെ ഈശ്വര ചൈതന്യം ബോധരൂപത്തിൽ ആനന്ദരൂപത്തിൽ സദാത്മകമായി എല്ലാം സ്ഫുരിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞ് സർവപ്രാണികളുടെയും ആ അന്ധകരണത്തിൽ ബുദ്ധിയിൽ ഞാൻ പ്രകടമാകുന്നു. അതഹ മത്ത ആത്മനഹ സർവപ്രാണിനാം സ്മൃതിർ ജ്ഞാനം തത്വബോധനം. ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ അന്ധകരണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ അന്ധകരണത്തിലാണ് സ്മരണ ജ്ഞാനം പിന്നെ അവനിൻ്റെയൊക്കെ നാശം ഇതെല്ലാം സംഭവിക്കുന്ന അന്ധകരണത്തിലാണ്. അപ്പോൾ അന്ധകരണത്തിൻ്റെ പ്രവർത്തനങ്ങളെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ജീവൻ ഏറ്റവും കൂടുതൽ താതാത്മ്യപ്പെട്ടിരിക്കുന്നു അന്ധകരണത്തോടാണ്. അന്ധകരണത്തിലോട് താതാത്മ്യപ്പെട്ട് അതിലൂടെയാണ് ഈ സ്ഥൂല ശരീരത്തിനോട് താതാത്മ്യപ്പെടുന്നത്. സ്ഥൂല ശരീര താതാത്മ്യം സ്ഥൂല ശരീരം ഉള്ളപ്പോഴേ ഉള്ളൂ. ഈ സ്ഥൂല ശരീരം നശിച്ചുപോയാൽ അല്ലെങ്കിൽ സുഷുപ്തിയിൽ മൂർച്ഛയിൽ അവിടെ നിന്ന് നമുക്ക് ഈ സ്ഥൂല ശരീര താതാത്മ്യം അനുഭവപ്പെടുന്നുണ്ട് വ്യക്തമായിട്ട്. ഞാൻ എന്നീ ശരീരത്തിൽ അവിടെയൊന്നും അഭിമാനിക്കുന്നില്ല. പക്ഷെ സ്ഥൂല ശരീരം നശിച്ചാലും സൂക്ഷ്മ ശരീരം നിലനിൽക്കുമ്പോൾ ഈ അഹന്ത താതാത്മ്യം അവിടെയും നിലനിൽക്കും. അത് നിലനിൽക്കുന്ന എങ്ങനെ? ജ്ഞാനരൂപത്തിൽ, പിന്നെ സ്മരണരൂപത്തിൽ, അനുഭവിച്ചതിൻ്റെ ഓർമ്മ എന്നുള്ള നിലയ്ക്ക്. അതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് ജീവനെ സംബന്ധിച്ച്. ജീവൻ അതിൻ്റെ ജീവഭാവത്തെ അല്ലെങ്കിൽ ജീവത്വത്തെ തിരിച്ചറിയുന്നതിന് ഈ ജ്ഞാനത്തിലൂടെയാണ്. ഞാൻ അഹം എന്നുള്ള ജ്ഞാനത്തിലൂടെയും അതിനെ സംബന്ധിച്ച സ്മരണകളിലൂടെയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? പറയുന്നു, സർവപ്രാണിന ആ സ്മൃതിയും ജ്ഞാനവും ഒരിക്കലും അവസാനിക്കാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്മരണയും ജ്ഞാനവും പിന്നെ തദപോഹനം അതെല്ലാം മാഞ്ഞു പോകുന്നതാണ്, മറഞ്ഞു പോകുന്നു. മറവി എന്ന് പറയും. സ്മരണ അത് വിട്ടുപോകുന്നു, ജ്ഞാനം അത് നശിച്ചു പോകുന്നു. ഇതെല്ലാം എന്താണ്? മത്തഹ അതെല്ലാം എന്നിൽ നിന്ന് തന്നെയാണ് സംഭവിക്കുന്നത്. ഈശ്വരനിൽ നിന്ന് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിന് അദ്വൈതികൾ പറയുന്നത്? ബ്രാഹ്മയൻ സർവഭൂതാനി പറയും. ഈശ്വരൻ സർവ പ്രാണികളെയും ചലിപ്പിക്കുന്നു, ആന്തരികമായും ബാഹ്യമായും. ആന്തരികമായി ഈ പറയുന്ന സ്മൃതി ജ്ഞാനം ഇച്ഛ രാഗദ്വേഷ രൂപത്തിൽ ആന്തരികമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ബാഹ്യമായി ഈ ശരീര പ്രവർത്തനങ്ങളായി ബാഹ്യേന്ദ്രിയ വ്യാപാരങ്ങളായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഈശ്വരൻ ചലിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അതങ്ങനെ ചലിപ്പിക്കുന്നു. അത് സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന ജ്ഞാനശക്തി ഇച്ഛാശക്തി ക്രിയാശക്തി ജീവനിലിരിക്കുന്ന ഇതിലൂടെ ഈശ്വരന്റെ തന്നെ ജ്ഞാന ഇച്ഛ ക്രിയാശക്തികൾ ഈ ജീവന്റെ ഉപാധിയിലൂടെ പ്രവർത്തിച്ച് ജീവന്റേതായി മാറുന്നു. അങ്ങനെ ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അദ്വൈതികൾ അതിന് അധ്യാസം കൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയും. ഇതിന് കാരണമായിരിക്കുന്ന എന്താണ്? സർവകാരണമായിരിക്കുന്ന പരമാത്മ ചൈതന്യം. അത് ജീവന്റെ ഉപാധിയിലൂടെ പ്രവർത്തിക്കുമ്പോൾ ജീവനിൽ സ്മൃതി ജ്ഞാനങ്ങളെല്ലാം വരും. അവിടെ ജീവന്റെ ഉപാധി എന്താണ്? അവന്റെ അന്ധകരണം തന്നെ. അതുകൊണ്ട് പറയുന്നു, താനാണ് ഇതിനെല്ലാം പരമകാരണനായിരിക്കുന്നത്, അതുകൊണ്ട് താൻ നിമിത്തമായി ഇത് സംഭവിക്കുന്നു. പ്രകൃതി പരിണമിച്ച് സൂക്ഷ്മഭൂതങ്ങളായി അന്ധക്കരണങ്ങളായി മാറുന്നു. അതും ഈശ്വര ഇച്ഛകൊണ്ടാണ്. അവ്യാകൃതത്തിൽ നിന്നും വ്യാകൃത ഭാവങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈശ്വരന്റെ സങ്കല്പം കൊണ്ടാണ്. അപ്പോൾ എല്ലാ തന്നിൽ നിന്ന് തന്നെയാണ്, അതിനാധാരമായിരിക്കുന്ന ചൈതന്യമായ ഈശ്വരൻ തന്നെ. അതുകൊണ്ടാണ് പറയുന്നത് എന്നിൽ നിന്ന് സ്മൃതി ജ്ഞാനവും അപോഹനവും എല്ലാം ഉണ്ടാകുന്നത്. സർവവും ഈശ്വരൻ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ എന്തിനു പറയണം? സ്മൃതിയും ജ്ഞാനത്തെയല്ല. ആ സ്തംഭ ബ്രഹ്മപര്യന്തമെന്ന് പറയും. സർവവും ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഒന്ന് രണ്ടെണ്ണത്തെ എടുത്ത് ഇത് പറയുന്നത് അസ്ഥാനത്താണ് എന്നൊക്കെ ചിലർക്ക് തോന്നുന്നു. കാരണം ഇവിടെ ജീവൻ ഏറ്റവും പരിചയമുള്ളത്. അതേസമയം ജീവൻ ഒരിക്കലും തിരിച്ചറിയാൻ വയ്യാത്തത് തന്റേതാണെന്ന് അവൻ സ്വയം ധരിച്ചിരിക്കുന്നതാണ് ഈ സ്മൃതിജ്ഞാനങ്ങൾ. മറ്റു തന്റെ അന്ധകരണ വ്യാപാരമെന്ന് ചുരുക്കി പറയാം. അങ്ങനെ എല്ലാറ്റിനെയും ഉദ്ദേശിച്ച് പറയുകയാണ്. അതിനോടാണ് അവൻ കൂടുതൽ താതാത്മ്യപ്പെട്ടിരിക്കുന്നത്. അത് വാസ്തവത്തിൽ തന്റേതല്ല, ഈശ്വര ചൈതന്യത്തിന്റെ തന്നെ അഭിവ്യക്തിയാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കുന്നതിനും അതിൽ അവന് വരുന്ന അഹന്താമമതകളെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ സ്മൃതിജ്ഞാനങ്ങളെ പ്രത്യേകിച്ചെടുത്ത് പറയുന്നത്. എന്റെ ഉള്ളിൽ നടക്കുന്ന സർവവ്യാപാരങ്ങളും ഈശ്വര ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ്. അതിന്റെ നിയമം പറയുന്നു, യേഷാം യഥാ പുണ്യകർമ്മിണാം പുണ്യകർമാനുരോധേന ജ്ഞാനസ്മൃതി ഭവത. ജ്ഞാനസ്മൃതികൾ പുണ്യത്തിന്റെ ഫലമാണ്. നല്ലത് എന്തൊക്കെയുണ്ടോ, നന്മ എവിടെയൊക്കെ ഉണ്ടോ, അതെല്ലാം പുണ്യത്തിന്റെ ഫലമാണ്. അത് നഷ്ടപ്പെട്ടു പോകുന്നതോ, തഥാ പാപകർമ്മിണാം പാപകർമാനുരൂപേണ സ്മൃതി സ്മൃതിജ്ഞാനയോർ അപോഹനം അപനയനം അപഗമനം. ഈ സ്മൃതിജ്ഞാനങ്ങൾ നശിച്ചു പോകും പാപത്തിന്റെ ഫലമായി. അത് പുണ്യത്തിന്റെ ഫലമെന്ന് എന്തുകൊണ്ട് പറയുന്നു? ജ്ഞാനം സാത്വികമാണ്, സത്വം ഏറി നിൽക്കുന്നതാണ്. പുണ്യമോ അതും സാത്വികമാണ്. അപ്പൊ സത്വത്തിൽ നിന്ന് സത്വം, സത്വം നിമിത്തമായി സത്വം ഉണ്ടാകുന്നു. അസമയം ഇതിന്റെ അപോഹനമെന്ന് പറയുന്ന വിസ്മൃതി, അത് അജ്ഞാന രൂപത്തിലുള്ളതാണ്. അതിന് കാരണമോ തമസ്സാണ്. പാപം തമസ്സിന്റെ അല്ലെങ്കിൽ രജസ്സും തമസ്സും ചേർന്നുണ്ടാകുന്നു. പാപഫലമായി വിസ്മൃതി സംഭവിക്കുന്നു. പുണ്യഫലമായി ജ്ഞാനസ്മരണകൾ ഉണ്ടാകുന്നു. പാപഫലമായി അജ്ഞാനം സംഭവിക്കുന്നു, അവിവേകം സംഭവിക്കുന്നു. ഇതിനെല്ലാം കാരണമായിരിക്കുന്ന ജീവന്മാരുടെ പുണ്യപാപങ്ങളാണ്. അതവിടെ പ്രത്യേകിച്ചെടുത്ത് പറയുന്ന എന്തിന്? ഈശ്വരൻ അവനിൽ സ്മൃതി ജ്ഞാനങ്ങളെല്ലാം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുത്തം പറയും, എന്നാൽ എന്നിൽ ജ്ഞാനമുണ്ടായി അല്ലെങ്കിൽ എന്നിൽ സ്മൃതിയുണ്ടായി, അത് ചിലപ്പോൾ നല്ല ജ്ഞാനമായിരിക്കും, ചീത്ത ജ്ഞാനമായിരിക്കും, നല്ല അറിവായിരിക്കും, തെറ്റായ അറിവായിരിക്കും, നന്മയെക്കുറിച്ചുള്ള അറിവ്, തിന്മയെക്കുറിച്ചുള്ള അറിവ്, ധർമ്മത്തെക്കുറിച്ചുള്ള അറിവ്, അധർമ്മത്തെക്കുറിച്ചുള്ള അറിവ്. ഇതിനൊന്നും ഞാനല്ല ഉത്തരവാദി, ഈശ്വരനാണ്. ഒരുവൻ സ്വയം അഹന്തയോടും മമതയോടും കൂടി ഈ ജ്ഞാനത്തിലും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും പ്രവർത്തിക്കുകയും അതേസമയം ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഈശ്വരന് പറയുകയും ചെയ്യും. അത് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരൻ അങ്ങനെ ഒരു പക്ഷപാതിയല്ല. ഒരാൾക്ക് പുണ്യഫലമായ ജ്ഞാനത്തെ കൊടുക്കുന്നു, വേറൊരു പാപഫലമായ അറിവില്ലായ്മയെ കൊടുക്കുന്നു. അതിന് ഈശ്വരന് പങ്കൊന്നുമില്ല. അത് ഈശ്വരൻ എങ്ങനെ ചെയ്യുന്നു? അവനവന്റെ പുണ്യപാപങ്ങൾക്കനുസരിച്ച്. പുണ്യപാപങ്ങൾ എങ്ങനെയുണ്ടാകുന്നു? അവന്റെ സ്വേച്ഛയായുള്ള പ്രവൃത്തി കൊണ്ട്. അപ്പൊ അവന്റെ കർമ്മത്തിൽ നിന്ന് അവൻ പുണ്യപാപങ്ങളെ സഞ്ചയിക്കുന്നു. ആ പുണ്യപാപങ്ങൾക്ക് അനുസരിച്ച് ജ്ഞാനവും അജ്ഞാനവും സംഭവിക്കുന്നു. ഈശ്വരൻ ചെയ്തിരിക്കുന്ന എന്താണ്? ഇതിനെല്ലാം ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഇത് സംഭവിക്കുന്നു. ജീവന് പൗരുഷം, പുരുഷേച്ഛ തുടങ്ങിയ കാര്യങ്ങൾ ഈശ്വരൻ നൽകിയിരിക്കുന്നു. അവനത് ഉപയോഗിച്ച് നന്മയും തിന്മയും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ തിരിച്ചറിയുന്നതിനുള്ള വിവേകവും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം അവൻ ശരിയായ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അവൻ തന്നെ പുണ്യപാപങ്ങളെ സഞ്ചയിക്കുന്നു, അവന്റെ കർമ്മങ്ങൾക്ക് അവൻ തന്നെ ഉത്തരവാദിയാകുന്നു, അവിടെ ഈശ്വരന് പങ്കില്ല. ഈശ്വരൻ ഇതിന്റെ എല്ലാം നിയാമകനാണ്, വേണ്ട നിയമങ്ങൾ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്റെ പുണ്യപാപങ്ങൾക്ക് ഈശ്വരനിൽ ഉത്തരവാദിത്വം പറയാൻ പറ്റത്തില്ല. ഈശ്വരൻ സർവസൃഷ്ടി കർത്താവാണ്, ഈശ്വരൻ സർവജ്ഞനും സർവശക്തനുമാണ്. അതുകൊണ്ട് ഈശ്വരൻ മുഖാന്തരം ഇതെല്ലാം സംഭവിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. അതിനെല്ലാം അവനവൻ തന്നെയാണ്, അതാണ് കർമ്മനിയമം. അതുകൊണ്ടത് പ്രത്യേകം എടുത്തു പറയുന്നത് പാപ പുണ്യകർമ്മങ്ങൾക്ക് അനുസരിച്ചത് സംഭവിക്കുന്നു. വേദേശ സർവൈഹി അഹമേവ പരമാത്മാ വേദ്യോ വേദിതവ്യഹ. എല്ലാ വേദങ്ങളും വെളിപ്പെടുത്തുന്നത് എന്നെ തന്നെയാണ്. എന്നുവെച്ചാൽ വേദങ്ങളുടെ പരമമായ താല്പര്യവും മറ്റൊന്നിനുമല്ല. അതാണ് ആചാര്യസ്വാമികളും ആവർത്തിച്ച് പറയുന്നത്. വേദങ്ങളുടെ താല്പര്യം കർമ്മങ്ങളിലാണ്, യാഗാദി കർമ്മങ്ങൾ, വിവിധ തരത്തിലുള്ള ഉപാസനകളാണ്, ഓരോരോ ഫലങ്ങളെ ആഗ്രഹിച്ച് ചെയ്യുന്ന കർമാനുബന്ധിയായി വരുന്ന ഉപാസനകൾ, ഇങ്ങനെയെല്ലാം പലരും പറയും. വൈദികന്മാരിൽ പലരും ഇതെല്ലാം അവകാശപ്പെടും. ഇവിടെ പറയുന്നു അതല്ല, മനസ്സെന്താണ്, പരമാത്മാവിനെ വെളിപ്പെടുത്തുകയാണ് വേദത്തിന്റെ ദൗത്യം. അതിലൂടെ അറിയേണ്ടത് ഈശ്വരതത്വത്തെയാണ്. സർവവേദങ്ങളും അതിനുവേണ്ടി മാത്രമുള്ളതാണ്. അതാണ് അതിൻ്റെ എല്ലാം മുഖ്യ താല്പര്യം. ആനുഷംഗികമായി ഗൗണമായി എന്നുവെച്ചാൽ മനുഷ്യന്റെ പലതരത്തിലുള്ള വാസനകളെ രാഗദ്വേഷങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വേദത്തിൽ മറ്റു കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് പറയുന്നു വേദത്തിന്റെ മുഖ്യ താല്പര്യം എന്താണ്, അതെന്നെ വെളിപ്പെടുത്തുകയാണ്. വേദാന്തകൃത്ത് വേദാന്തർത്ഥ സമ്പ്രദായകൃത്ത് വേദാന്താർത്ഥ സമ്പ്രദായത്തെ നിലനിർത്തുന്നു. വേദാന്ത താല്പര്യ സമ്പ്രദായം, അതായത് വേദത്തെ ഈശ്വരൻ സൃഷ്ടിച്ചു, ഈശ്വരന്റെ നിശ്വാസമായിട്ടാണ് വേദങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അത് നമ്മൾ ബ്രഹ്മസൂത്രത്തിനും മറ്റൊരു ചർച്ച ചെയ്തതാണ്. അത് ഈശ്വരന്റെ നിശ്വാസ രൂപത്തിൽ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത് ഈശ്വരൻ നിന്ന് വന്നു എന്ന് കരുതുന്നത്? കാരണം ഇവിടെ പറഞ്ഞു വേദത്തിന്റെ പ്രതിപാദ്യ വിഷയം ഈശ്വരതത്വമാണ്. ഈശ്വരനല്ലാതെ മറ്റാർക്കും അറിയാൻ നിവർത്തിയില്ല. എന്തായാലും അല്പജ്ഞനായ ജീവന് ഈശ്വരന്റെ തത്വം മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയത്തില്ല. ഈശ്വരന്റെ തത്വം എന്താണെന്ന് ഈശ്വരൻ തന്നെ വെളിപ്പെടുത്തണം. ഈശ്വരന്റെ തത്വത്തെ വെളിപ്പെടുത്താൻ ഈശ്വരൻ സ്വീകരിച്ച ഉപായമാണ് വേദം. വേദാന്തം വേദാന്തകൃത് വേദാന്ത വേദാന്താർത്ഥം വേദാന്തത്തിന്റെ താല്പര്യം. വേദാന്തത്തിന്റെ താല്പര്യമായി പറയുന്ന എന്താണ്? ഈശ്വരതത്വത്തെയാണ്. അതിന്റെ സമ്പ്രദായം, അതിന്റെ സമ്പ്രദായം എന്ന് പറയുന്ന എന്താണ്? അതിന്റെ പരമ്പര. എന്താണ് ഈശ്വരതത്വം? ഈശ്വരതത്വത്തെ പ്രാപിക്കുന്നതിനുള്ള ഉപായങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിലനിർത്തുന്നത് അതും ഈശ്വരൻ തന്നെ. അതങ്ങനെ ഈശ്വരൻ നിലനിർത്തുന്നു. ഈശ്വരൻ വേദത്തെ വെളിപ്പെടുത്തുന്നത് എങ്ങനെ? കാരണം ഈശ്വരൻ വേദത്തെ വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ ചിലർ പറയും ഈശ്വരനല്ലല്ലോ വെളിപ്പെടുത്തിയത്, വേദത്തെ വെളിപ്പെടുത്തിയത് മനുഷ്യർ തന്നെയാണ്, പഴയകാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ. അതെങ്ങനെ അറിയാം? അവിടെ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ഋഷിയുടെയും പേര് വേദമന്ത്രങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. ഈ വേദം ഇന്ന ഋഷിയുടേതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഈശ്വരൻ വെളിപ്പെടുത്തിയതെന്ന് അങ്ങനെ പറയും. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ഈശ്വരൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. തപസ്സും ഏകാഗ്രതയും ഉള്ള ശുദ്ധാന്തക്കരന്മാരായ ഋഷിമാരുടെ അന്തരംഗത്തിൽ അത് വെളിപ്പെടുത്തി ഈശ്വരൻ. അങ്ങനെയാണ് അത് ഈശ്വരൻ വെളിപ്പെടുത്തിയെന്ന് പറയുന്നത്. അതിന്റെ കർത്തൃത്വം ഋഷിമാരിലുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. അത് വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? മനുഷ്യർ ഗ്രന്ഥങ്ങൾ രചിക്കുന്നത് പോലെ ഈശ്വരനും വേദം എന്ന് പറയുന്നവർ ഗ്രന്ഥത്തെ രചിച്ചു എന്ന് പറഞ്ഞാൽ അത് അസംബന്ധമാണ്. അങ്ങനെ ഈശ്വരൻ ചെയ്തിട്ടില്ല. ജീവനെ പോലെ തന്നെ അവന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അവന്റെ കർണങ്ങളെ കൊണ്ട് രേഖപ്പെടുത്തിയതാണ് വേദം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ ആ വേദം വെളിപ്പെടാൻ യോഗ്യമായ ശുദ്ധ ഹൃദയങ്ങളിൽ അതിനെ വെളിപ്പെടുത്തി, മന്ത്രരൂപത്തിൽ അത് വെളിപ്പെടുത്തി. എന്തുകൊണ്ട്? ആ പരമാത്മ തത്വത്തെ ഉൾക്കൊള്ളാൻ അങ്ങനെയുള്ള അന്ധകരണത്തിനെ സാധ്യമാകും. അത് എന്നും ഈശ്വരൻ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്ന വേദാന്ത അർത്ഥസമ്പ്രദായം എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ ഗുരുപരമ്പര. അപ്പൊ ആ ഗുരുപരമ്പരയിലൂടെ അതിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഗുരുപരമ്പരയിലൂടെ എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? ഈശ്വരതത്വം ഗുരുക്കന്മാരുടെ അന്തരംഗത്തിൽ പ്രകാശിക്കുന്നു. അതാണ് വേദാന്ത സമ്പ്രദായം എന്ന് പറയുന്നത്. അത് ആദിമ ഋഷികളിൽ പ്രകാശിച്ചതിനാണ് നമ്മൾ വേദങ്ങളെന്ന് പറയുന്നത്. അത് തന്നെ എല്ലാ കാലവും എല്ലാ ദേശത്തും ഈശ്വരതത്വം ഇങ്ങനെ പ്രകാശിക്കുന്നു. അതുകൊണ്ടാണ് വേദാന്തർത്ഥ സമ്പ്രദായകൃത്ത് എന്ന് പറയുന്നത്. വ്യാസന്റെ രൂപത്തിലും ജൈമിനിയുടെ രൂപത്തിലും ആചാര്യന്മാരുടെ രൂപത്തിലുമെല്ലാം അത് പ്രകാശിച്ചുകൊണ്ട് ഈ സമ്പ്രദായങ്ങളെ നിലനിർത്തുന്നു. നമ്മൾ പറയുന്ന ദ്വൈതം അദ്വൈതം തുടങ്ങിയ നിരവധി സമ്പ്രദായങ്ങളിലൂടെ ഈശ്വര തത്വത്തെ നാനാരൂപത്തിൽ മനുഷ്യന്റെ വിഭിന്ന രുചിക്ക് ഇണങ്ങുന്ന തരത്തിൽ പലതരത്തിൽ അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടതങ്ങനെ പലതരത്തിലാകുന്നു? ഈശ്വരൻ ഏകനാണ്, ഈശ്വരന്റെ തത്വം ഏകരൂപത്തിലാണ്. പിന്നെ ഈശ്വര തത്വത്തെ ഒരു രൂപത്തിൽ വെളിപ്പെടുത്തിയാൽ പോരെ, അദ്വൈതമായിട്ട് മാത്രം പോരെ, അല്ലെങ്കിൽ ദ്വൈതമായിട്ട് മാത്രം പോരെ, അത് കഴിയത്തില്ല. എന്തുകൊണ്ട്? ഈശ്വര തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷി ജീവന്മാരിൽ ഭിന്ന രൂപത്തിലിരിക്കുന്നു. ഈശ്വര തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള താല്പര്യം ജീവന്മാരിൽ പലതരത്തിലിരിക്കുന്നു. അപ്പൊ അവന്റെ ശേഷിയും താല്പര്യവും അർഹതയും ഇതെല്ലാം അനുസരിച്ച് ഈശ്വരന്റെ തത്വം അത് ഏകരൂപത്തിൽ ജീവന് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഒരു രൂപത്തിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. അവന് എല്ലാ വിഷയങ്ങളിലും, ഭൗതികമായ എല്ലാ വിഷയങ്ങളിലും ഇഷ്ടാനിഷ്ടങ്ങൾ ഇരിക്കുന്നത് പോലെ ഈശ്വര തത്വത്തെ സംബന്ധിച്ചും ജീവനുണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾ. അനാദിയായ അവന്റെ വാസനകൾ, സംസ്കാരങ്ങൾ കൊണ്ട് അവനവന്റെ ഇഷ്ടത്തിന് ഇണങ്ങിയ രീതിയിൽ ആ തത്വത്തെ സ്വീകരിക്കത്തു. ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു? അത് ഓരോ രീതിയിൽ വെളിപ്പെടുന്നു. അനന്തമൂർത്തയെ, കാരണം ഈശ്വരനെ കുറിച്ച് നമ്മൾ പറയുന്നത് അനന്ത സ്വരൂപമുള്ളവനാണ് ഈശ്വരനെ സംബന്ധിച്ച്. ഇങ്ങനെ ഇതാണ് ഈശ്വരന്റെ രൂപം, അത് എന്റെ ഗുരു പറഞ്ഞിരിക്കുന്നതാണ്, അങ്ങനെ ഈശ്വരനിരിക്കാൻ പറ്റൂ, അങ്ങനെ വാശി പിടിക്കുന്ന മൂഢന്മാരാണ്. ഈശ്വരൻ അനന്ത സ്വരൂപത്തോടുകൂടിയവനാണ്. ഈശ്വരൻ ഏത് രൂപത്തിലും ഗുരുവിന് വെളിപ്പെടാം. അതുകൊണ്ട് ഈശ്വരൻ നാനാരൂപത്തിൽ വെളിപ്പെടും. ഇപ്പൊ വേദാന്ത അർത്ഥ സമ്പ്രദായങ്ങൾ നാനാരൂപത്തിലിരിക്കുന്നു, അദ്വൈതമായും ദ്വൈതമായും പല രൂപത്തിലും. അങ്ങനെ ആയാലേ അത് സർവർക്കും സ്വീകാര്യമായി തീരും. ഈശ്വരൻ സർവർക്കും സ്വീകാര്യമായി തീരുന്ന അതാണ്. ഇനി ഈശ്വരനെ നിഷേധിക്കുന്നതും ആർഷ സമ്പ്രദായമാണ്. ഈശ്വരനെ നിഷേധിക്കുന്നവരും എന്ത് ചെയ്യുന്നു? ഈശ്വരനെ അവരും ശൂന്യമായി സ്വീകരിക്കുന്നു. അതൊരു തത്വമാണ്, ഈശ്വരനെ ശൂന്യമായി സ്വീകരിക്കുക. ആ ശൂന്യത എന്താണെന്ന് ചിന്തിച്ച് ചെന്നാലും ചെല്ലുന്നത് എന്താണ്? ഈശ്വരനെ തന്നെ. അപ്പൊ ഈശ്വരനെ അംഗീകരിക്കുന്ന സമ്പ്രദായങ്ങളായാലും ശരി, ഈശ്വരനെ നിഷേധിക്കുന്ന സമ്പ്രദായങ്ങളായാലും ശരി, ഇതെല്ലാം ഈശ്വരൻ നിന്നും ഉണ്ടായതും ഈശ്വരൻ തന്നെ നിലനിർത്തുന്നതുമായ സമ്പ്രദായങ്ങളാണ്. അതുകൊണ്ട് പറയുന്നു വേദാന്ത അർത്ഥ സമ്പ്രദായകൃത്ത് അത് ഞാൻ തന്നെയാണ്. ഈശ്വരൻ തന്നെ ഈശ്വര തത്വത്തെ പല രീതിയിൽ വെളിപ്പെടുത്തുന്നു. വേദവിത്ത് വേദാർത്ഥവിത്ത് ഏവചാഹം, ഞാൻ തന്നെയാണ് ആ വേദാർത്ഥവിത്ത്. വേദാർത്ഥത്തെ അറിയുന്നവനും ഞാൻ തന്നെയാണ്. വേദാർത്ഥത്തെ അറിയുന്നവനാണ്. വേദാർത്ഥം എന്ന് പറയുമ്പോൾ ഈശ്വര തത്വം. അതിനെ അറിയുന്നവനാരാണ്? അതിനറിയുന്നവരാണ് നമ്മൾ സദ്ഗുരുക്കന്മാരെന്ന് പറയുന്നത്. ഞാൻ തന്നെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം, ഈശ്വര തത്വത്തെ അറിയുന്നവനും ഈശ്വര തത്വവും തമ്മിൽ വ്യത്യാസം. ഈശ്വര തത്വത്തെ അറിയുന്നവൻ പിന്നെ ഈശ്വരനിൽ നിന്ന് അന്യനാകുന്നില്ല, ഈശ്വര സ്വരൂപിയായി തന്നെ തീരുന്നു. അതുകൊണ്ട് വേദവിത്തായിരിക്കുന്നത് ഞാൻ തന്നെ. ആ സമ്പ്രദായത്തെ നിലനിർത്തുന്ന നാനാ ഗുരുക്കന്മാരും ഞാൻ തന്നെ, വേദങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നതും എന്നെ തന്നെ എന്നിങ്ങനെ പറയുമ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. എന്താണ്? ഈശ്വരതത്വം രണ്ടു തരത്തിലിരിക്കുന്നു. ഒന്ന്, അത് അജ്ഞാതമായിരിക്കുന്നു. അവിവേകികൾക്ക്, അവരുടെ ബുദ്ധിക്ക് മോഹം സംഭവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് അത് അജ്ഞാതമായിരിക്കുന്നു. അസമയം അതിനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, ജിജ്ഞാസുക്കൾക്ക്, അല്ലെങ്കിൽ അതിനെ അറിഞ്ഞു കഴിഞ്ഞവർക്കെല്ലാം അത് ജ്ഞാതമായിരിക്കുന്നു. ഈ രണ്ടു തരത്തിലിരിക്കുന്ന ഇത് രണ്ടു തരത്തിലിങ്ങനെ നിലനിൽക്കുമ്പോൾ ഈശ്വരനെ അറിയാൻ വേണ്ടി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഉപായങ്ങൾ, വേദപ്രമാണം മുഖ്യമായിട്ട്, അത് തന്നെയാണ് മുഖ്യമായ പ്രമാണം. ആ വേദപ്രമാണത്തിന് നിർദ്ദേശിക്കുന്ന ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഉപായങ്ങൾ, ഇതെല്ലാം ഈശ്വരൻ തന്നെ ഇവിടെ കൽപ്പിച്ചിരിക്കുന്നതാണ്. ഈശ്വരൻ ആ മനുഷ്യന്റെ ജീവന്റെ ബുദ്ധിക്ക് എന്താണ് നിഗൂഢമായിരിക്കും, ഇവിടെ പറയുമല്ലോ ഗുഹ്യതമമായിരിക്കുന്നു, അത്യന്ത രഹസ്യമായിരിക്കുന്നു. അത് അത്യന്ത രഹസ്യമായിരിക്കുന്നതും ഈശ്വരന്റെ നിശ്ചയം തന്നെ. മറുവശത്ത് അത് അത്യന്തം വെളിപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ വെളിപ്പെടുന്നതിനുള്ള നാനാ ഉപായങ്ങളെ ആവിഷ്കരിച്ചിരിക്കുന്നു. അതും ഈശ്വര സങ്കല്പം തന്നെ ആത്യന്തികമായി അതും ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. വേദാന്തകർ എന്നുള്ളതിന് വേദോക്തമായ കർമ്മങ്ങളുടെ ഫലം കൊടുക്കുന്നവൻ അങ്ങനെയും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വേദാനാം അന്തം എന്ന് വെച്ചാൽ വേദാന്തം ഫലം, രാമാനുജാചാര്യർ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. വേദാന്ത കൃത് ഫലകൾ, വേദവിഹിതമായ കർമ്മങ്ങളുടെ ഫലം നൽകുന്നവൻ, അങ്ങനെ ഒരർത്ഥവും ശരി തന്നെയാണ്. കർമ്മം, ഫലം ഇവയെല്ലാം നിശ്ചയിച്ച് ഇതിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നിയമങ്ങളെല്ലാം ഉണ്ടാക്കി ഇതിന്റെ നിയന്താവായിരിക്കുന്നത് ഈശ്വരൻ തന്നെ എന്നുവ പറഞ്ഞിട്ടുണ്ട്. ലഭതേജ തഥക്കാമ മയൈവ വിഹിതാൻഹിതാ, ആ സർവകർമ്മങ്ങളുടെയും ഫലം ഞാൻ നിശ്ചയിച്ച ഫലത്തെ കിട്ടുന്നു എന്നുവ പറഞ്ഞിട്ടുണ്ട്. ഭോക്താജ പ്രഭുരേവച, ഭോക്താവായിരിക്കുന്നത് ഞാൻ തന്നെയാണ്, നൽകുന്നവനായിരിക്കുന്നത് ഞാൻ തന്നെയാണ്, ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ അർത്ഥവും യോജിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞ ആ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് വന്ന വിഷയങ്ങളെ പറഞ്ഞതിന് ശേഷം വീണ്ടും തന്റെ തത്വത്തെ ഇവിടെ പറയുകയാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്, എന്താണ്? ദീക്ഷാ സമ്പ്രദായങ്ങൾ എത്ര വിധത്തിലുണ്ട്? എത്ര വിധത്തിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം ഇത് എത്ര വിധത്തിലുണ്ടെന്ന് ഒരാൾക്കറിയാൻ പറ്റത്തില്ല. അനേക വിധത്തിൽ കാണും. ഈ ലോകത്തിലുള്ള എല്ലാ ദീക്ഷാ സമ്പ്രദായങ്ങളെയും എങ്ങനെയാണ് ഒരാൾ അറിയുന്നത്? അതുകൊണ്ട് എത്ര വിധത്തിലുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അനേക വിധത്തിൽ കാണും എന്നേ പറയാൻ പറ്റൂ. എന്നാൽ പ്രസിദ്ധമായി പറയുന്നുണ്ട്, എന്താണ്? ഒന്ന്, ഗുരു ഉപദേശം വാക്കുകൊണ്ട് കൊടുക്കുന്ന ദീക്ഷ, പിന്നെ ദൃഷ്ടി ദീക്ഷ, ഇതൊക്കെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അല്ലാതെയും നിരവധി സമ്പ്രദായങ്ങളാണ്. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ സർവജ്ഞനായിപ്പോവും. അതുകൊണ്ട് ഞാനിതൊന്നും അറിയണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അതൊക്കെ വലിയ ഭാരമാണ്, ഇതൊക്കെ ചുമന്നുകൊണ്ട് കിടക്കും. അതുകൊണ്ട് ഇതെല്ലാം അറിയാൻ നമ്മൾ ശ്രമിക്കണ്ട. പിന്നെ സാധാരണ പറയുന്ന ഇതൊക്കെയാണ് ഉപദേശം, ഒരു വാക്കിലൂടെ കൊടുക്കുന്ന ഉപദേശ രൂപത്തിലുള്ള ദീക്ഷ, ദർശനത്തിലൂടെ സ്പർശനത്തിലൂടെ എല്ലാം ദീക്ഷകളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നിരവധി സമ്പ്രദായങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ദർശനവും ഒരു ദീക്ഷയാണ്, ദൃഷ്ടി ദീക്ഷ എന്ന് പറയുന്നു. ഇത് സാധാരണ എല്ലാവരും ഇപ്പം അറിയാവുന്ന കാര്യങ്ങളാണ്. സ്പർശനത്തിലൂടെ, അതും ഒരു ദീക്ഷാ സമ്പ്രദായമാണ്. മനസ്സുകൊണ്ട് സങ്കല്പം, അതുകൊണ്ട് ദീക്ഷ കൊടുക്കുന്നു. വാക്കിലൂടെ ദീക്ഷ കൊടുക്കുന്നു, സങ്കല്പത്തിലൂടെയും കൊടുക്കാം ദീക്ഷ. അങ്ങനെ പലതരത്തിലുണ്ട്. ദക്ഷിണാദാനം, ഇവ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ചൊല്ലേണ്ട മന്ത്രങ്ങൾ ഏതെല്ലാമാണ്? അക്കാര്യത്തിന് ഞാൻ അജ്ഞനാണ്. ഏതെല്ലാം മന്ത്രങ്ങൾ ചൊല്ലണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഞാൻ ഒരു മന്ത്രവും ചൊല്ലാറില്ല. ദക്ഷിണയൊക്കെ വാങ്ങുന്ന സമയത്ത് മന്ത്രങ്ങളെല്ലാം മറന്നു. അപ്പോൾ ശ്രദ്ധ ദക്ഷിണയിലായിരിക്കും, പിന്നെ മന്ത്രം എങ്ങനെയാണ് ചൊല്ലുന്നത്? പിന്നെ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ നമ്മൾ ഉറച്ചു ചൊല്ലാൻ പറ്റത്തില്ലല്ലോ. നമ്മളിന്ന് ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോൾ നമ്മൾ മുറുമുറുത്ത അവർ വിചാരിക്കും ഇത് ശവിക്കുകയാണോ അതെ അനുഗ്രഹിക്കുകയാണോ സംശയവും വരും. മുറുമുറുത്തോണ്ട് വാങ്ങി ചിലപ്പോൾ ഇത് കുറഞ്ഞതുകൊണ്ടായിരിക്കും മുറുമുറുക്കുന്നതെന്ന് വിചാരിക്കും. മുറുമുറുക്കുന്ന അപ്പോഴാണല്ലോ, അതുകൊണ്ട് നമുക്ക് പിന്നീട് ദക്ഷിണ കിട്ടാതെ വരും. അതുകൊണ്ട് ഇക്കാര്യത്തിലും ഞാൻ തികച്ചും അജ്ഞനാണ്. പിന്നെ അടുത്ത് ഗീതയിൽ പറയും, അടുത്ത് നമ്മൾ പഠിക്കും ഏതാ മന്ത്രം എന്നുള്ളത്. അതുവരെ ക്ഷമിച്ചിരിക്കുക, ഭഗവാൻ തന്നെ പറയും എല്ലാ ദക്ഷിണയും തീരുമെന്ന് ചൊല്ലേണ്ട മന്ത്രം. ക്ഷമയില്ലെങ്കിൽ ഗീത ഒന്ന് മുമ്പോട്ട് വായിച്ചു നോക്കുക, അങ്ങനെയെങ്കിലും ഇതൊന്ന് വായിക്കുമല്ലോ. അത് വരുന്നുണ്ട്, ഏത് ദക്ഷിണ സ്വീകരിക്കുമ്പോഴും ചൊല്ലാവുന്ന മന്ത്രം ഗീതയിൽ പറയുന്നു. അടുത്ത് ഒരു സാധകന് വ്യാകുലത ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ മഹാത്മാക്കൾ പലരും പറഞ്ഞിട്ടുണ്ട് വ്യാകുലത വേണം. അപ്പം ഇതിൽ വരുന്ന എന്താണ് അങ്ങനെ വരുന്നതെന്നാണ്. വ്യാകുലത പാടില്ല എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്, മഹാത്മാക്കൾ വ്യാകുലത വേണമെന്ന് പറയുന്നത് ശരിയാണ്. വ്യാകുലത വേണ്ട എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? കാരണം ഈ വ്യാകുലത എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ളതേ നമ്മൾ മനസ്സിലാക്കും. സാധാരണ മനുഷ്യർ പൊതുവെ ആധ്യാത്മികമായ രീതിയിൽ ആത്മീയ മാർഗത്തിലേക്ക് തിരിയുന്നതും ഇത് ചിന്തിക്കുന്നതും ഇതിൽ സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതുമൊക്കെ അവർ വരുന്ന സാഹചര്യങ്ങൾ എന്താണോ അത് നമ്മൾ സാധാരണ പറയുന്ന വരാൻ ടെൻഷൻ. വ്യാകുലത എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് അത്തരം ടെൻഷനാണ്. ഈശ്വരനെ പ്രാപിക്കുന്നതിന് വ്യാകുലത വേണമെന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം വിചാരിക്കും ഈ ടെൻഷൻ നിലനിർത്തിക്കൊണ്ട് വേണം ഈശ്വര മാർഗത്തിൽ പ്രവർത്തിക്കേണ്ടതെന്ന്. അപ്പോൾ ഈശ്വര മാർഗത്തിൽ വന്നാലും മുമ്പ് തന്നെ അവന് ടെൻഷനായിരുന്നു, പിന്നെ അടുത്ത ടെൻഷൻ ഈശ്വരനാകും. അതുകൊണ്ട് കാര്യമായ വ്യത്യാസമൊന്നും വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുണ്ട്, കാരണം ഒരുവന്റെ നേച്ചർ അതാണ്, പ്രകൃതി അതാണ് എങ്കിൽ ഏത് ചെന്ന് തൊട്ടാലും അതെല്ലാം ടെൻഷനായിരിക്കും. അവന്റെ ടെൻഷൻ അയൽവാസികളിലേക്ക് പകരുകയും ചെയ്യും, സ്വയം വ്യാകുലനായിരിക്കും, മറ്റുള്ളവരെ വ്യാകുലപ്പെടുത്തുകയും ചെയ്യും. സാധാരണ ആശ്രമങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് വ്യാകുലത പാടില്ല പാടില്ല. ആധ്യാത്മിക സാധകന്മാർക്ക് വ്യാകുലത ഉണ്ടാകരുത്, നമുക്ക് മാത്രമല്ല അന്യർക്കും ദോഷം ചെയ്യും. വ്യാകുലത എന്ന് പറയുന്നത് അതല്ല, അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറയുന്നു. ഈശ്വരന്റെ പേരിൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കാരണം ഈശ്വരന് നമ്മളെക്കുറിച്ച് ഒരു ടെൻഷനുമില്ല. പിന്നെ എന്തിനാ നമ്മൾ ഈശ്വരനെ കുറിച്ച് ടെൻഷൻ ആകുന്നു? അതിന്റെ ആവശ്യമില്ല. ഈശ്വരൻ വളരെ സ്വസ്ഥനായിരിക്കുകയാണ്, നമ്മൾ വിചാരിക്കുന്ന കക്ഷിയല്ലാണ്, വളരെ സ്വസ്ഥനായിരിക്കുകയാണ്. നിർവികൽപ്പം, നിരാകാരം, ശാന്തം, ശിവം, അദ്വൈതം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വളരെ സ്വസ്ഥനായിരിക്കുന്ന ഈശ്വരനെ നമ്മളെന്തിനാ അസ്വസ്ഥനാകുന്നു? അതിന്റെ ആവശ്യമില്ല. പിന്നെ മഹാത്മാക്കൾ പറയുന്നതോ വ്യാകുലത വേണം എന്ന് പറയുന്നത്, അത് ഈ ആത്മീയ സാധന ചെയ്യുന്നു അല്ലെങ്കിൽ ഈശ്വരനെ അന്വേഷിക്കുന്നു, ജപിക്കുന്നു, തപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആശ്രമത്തിൽ വന്ന് ചാപ്പാട് പിടിച്ച് ഉറങ്ങുന്ന ഒരു കൂട്ടരുണ്ട്. അവരടുത്ത് പറയുന്നതാണ് ഇങ്ങനെ അലസമായി ജീവിതം നയിക്കരുത്, മനസ്സിൽ പലപ്പോഴുമെങ്കിലുമൊക്കെ ദൈവവിചാരമൊക്കെ വേണം, ഉറങ്ങി സമയം കളയരുത് എന്നുവെച്ചാൽ ശരിയായ ജിജ്ഞാസ മനസ്സിൽ നിലനിർത്തണം. ആ ശരിയായ ജിജ്ഞാസ അപ്പം എവിടെയെങ്കിലും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഏതെങ്കിലും ഗുരുക്കന്മാരിങ്ങനെ പറയണം നിങ്ങൾ വ്യാകുലത വേണം വ്യാകുലത വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളും ശിഷ്യന്മാരും മഹാമടിയന്മാരാണ്. ഇവിടെ അങ്ങനെ പറയുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ചോദ്യത്തിലുണ്ടോ? ആ ഇവിടെയും പറയുന്നുണ്ട്, അമ്മയെ പോലെയുള്ളവർ പറയുന്നു എന്നാണ്. അപ്പോ മഹാമടിയന്മാര് ഉറങ്ങി സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഗുരു ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. അവന്റെ ശരിയായ പറഞ്ഞല്ലോ ഉത്തിഷ്ഠത ജാഗ്രത, ശരിയായ ജിജ്ഞാസ അവൻ ഉണർത്തി സദാസമയവും അവൻ ഈശ്വരാന്വേഷണത്തിൽ മുഴുകുന്നത് അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ വിഷയം നമ്മൾ മുമ്പും ഒരിക്കൽ വേറെ തരത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം മനുഷ്യന് വ്യാകുലതകളുണ്ട്, നാനാ വിഷയങ്ങളെ കുറിച്ചുള്ള വ്യാകുലതകളുണ്ട്, തന്റെ ചുറ്റുപാടുകളെ കുറിച്ച് വ്യാകുലതയുണ്ട്, ആശ്രമത്തെ കുറിച്ച് വ്യാകുലതകളുണ്ട്, തന്റെ യശസ്സിനെ കുറിച്ച് വ്യാകുലതകളുണ്ട്, തന്റെ സ്ഥാനമാനങ്ങളെ കുറിച്ച് വ്യാകുലതകളുണ്ട്, തന്റെ ആരോഗ്യത്തെക്കുറിച്ച്, സർവ്വ വിഷയങ്ങളെ കുറിച്ചും അവന് വ്യാകുലതയുണ്ട്. ഈ നാനാ വ്യാകുലതകളിൽ പെട്ടിരിക്കുകയാണ് ജീവന്മാരെല്ലാം. അത് ഗൃഹത്തിലായാലും ശരി, വനത്തിലായാലും ശരി, ആശ്രമത്തിലായാലും ശരി. അപ്പൊ ഈ വ്യാകുലതയിൽ പെട്ടിരിക്കുമ്പോൾ അവന്റെ ഈശ്വര അന്വേഷണം ഇതിലൊക്കെ അങ്ങ് മുഴുകിപ്പോവും. അപ്പൊ ഈശ്വരനെ കുറിച്ചുള്ള വ്യാകുലത എന്ന് പറയുമ്പം ഈശ്വരന്റെ പേരിൽ ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ടല്ല പറയും. എന്തായാലും അവന്റെ മനസ്സിൽ ടെൻഷനാണ്. അപ്പോ പ്രശാന്ത മാനസനായി ഏകാന്തയോഗിയായി ഐശ്വരീയ മാർഗത്തിൽ അതിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക, അതാണ് അതിൽ വ്യാകുലനായിരിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുമ്പും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അടുത്ത് വീണ്ടും ഭഗവാൻ ഇവിടെ പറയുന്നു, ദ്വാവിമൗ പുരുഷൌ ലോകേ ക്ഷരച്ഛാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി പൗലസ്ഥോക്ഷര ഉച്യത്തെ. ഭഗവതഃ ഈശ്വരസ്യ നാരായണാഖ്യസ്യ വിഭൂതി സംക്ഷേപ ഉക്തോ വിശേഷ ഉപാധികൃതോ യദാദിത്യഗതം തേജ ഇത്യാദിന അധാദുനാ തസ്യൈവ ക്ഷരാക്ഷരോപാധി വിഭക്തതയാ നിരുപാധികസ്യ കേവലസ്യ തത്വസ്വരൂപ നിർദ്ധിധാരയിഷ്യ ഉത്തരശ്ലോക ആരഭ്യന്തേ. തത്ര സർവമേവ അതീത അനാഗത അനന്തര അധ്യായ അർത്ഥജാതം ത്രിധാരാശീകൃത്യ ആഹ. ഭഗവത ഈശ്വരസ്യ നാരായണാഖ്യസ്യയുടെ നാരായണൻ വിഷ്ണു പരമാത്മാവ്, ആ പരമാത്മാവിന്റെ വിഭൂതി സംക്ഷേപോക്ത, വിഭൂതികൾ പലതവണ പറഞ്ഞു, ഇവിടെ ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം ചുരുക്കി പറഞ്ഞു. ഈശ്വരന്റെ തന്നെ ഭാവം, വിഭിന്ന ഭാവങ്ങൾ, വിശിഷ്ട ഉപാധികൃതോ ഈശ്വരൻ നാനാതരത്തിലുള്ള വിശിഷ്ടമായ സാത്വികമായ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് നാനാഭാവങ്ങളിൽ നിൽക്കുന്നു. അതാണ് യഥാദിത്യഗതം തേജ തുടങ്ങിയ സ്ഥലങ്ങളിൽ പറഞ്ഞത്. അതാധുന ഇപ്പോൾ എന്ത് ചെയ്യുന്നു? തസ്യൈവ ക്ഷരാക്ഷര ഉപാധി വിഭക്തതയ. ഈശ്വരൻ തന്നെ ക്ഷരാക്ഷര ഉപാധികളിലൂടെ പല രൂപത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നിരുപാധികസ്യ കേവലസ്യ തത്വസ്വരൂപ നിധാരയിഷയ. അപ്പൊ ഈശ്വരന്റെ നാനാഭാവങ്ങളെക്കുറിച്ച് പറയുന്നത് ഈശ്വരന്റെ പരമാർത്ഥമായ സ്വരൂപത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിരുപാധികമായ കേവലമായ ആ തത്വത്തെ നിർണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് അടുത്ത ശ്ലോകങ്ങൾ പറയുന്നതെന്നാണ്. തത്ര സർവമേവ അതീത അനാഗത അനന്തര അധ്യായ അർത്ഥജാതം. കഴിഞ്ഞ അധ്യായത്തിൽ ഇതിൽ ഇനി വരാൻ പോകുന്നിടത്തെല്ലാം പറഞ്ഞ വിഷയങ്ങളെല്ലാം കൃതാരാശി കൃത്യ മൂന്നായി ഇവിടെ വിഭജിച്ച് പറയുകയാണ്. എല്ലാ തത്വങ്ങളും ഇവിടെ മൂന്ന് തത്വമാക്കി പറയുകയാണ്. അതാണ് ദ്വാവിമൗ പൃഥക് രാശീകൃതൗ പുരുഷൗ ഇത്യുച്ചേത് ലോകേ സംസാരേ. ഇവിടെ രണ്ടായിട്ട് വിഭജിച്ച് പറയാണ്, രണ്ട് വിഭാഗമായി തിരിച്ചിട്ട് പറയാണ്. എന്താണ്? ഇവിടെ രണ്ട് പുരുഷന്മാരുണ്ട്. അത് ഏകനായ പുരുഷനെ അറിയാൻ വേണ്ടി പറയുകയാണ്. ഏകത്വത്തെ ബോധിപ്പിച്ചാൽ പോരെ, എന്തിന് ഈ നാനാത്വത്തെ ഇത്രയും വർണ്ണിക്കണം? അനന്തശാസ്ത്രങ്ങളിലൂടെ പറഞ്ഞാൽ തീരാത്ത വിധത്തിൽ എന്തിനാ ഇതെല്ലാം ഇത്ര വിശദീകരിക്കുന്നത്? അത് ഏകം, സത്യം, അദ്വയം ഇങ്ങനെയുള്ള വാക്കുകളിലൂടെ അങ്ങ് ബോധിപ്പിച്ചാൽ മതിയല്ലോ. ഈ അനന്തശാസ്ത്രം എന്തിന്? ഇത് ഈ ശാസ്ത്രങ്ങളിലെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഭഗവാൻ ആഗ്രഹിക്കുന്നത്, വേദവും ആഗ്രഹിക്കുന്നത് തന്നെ എന്താണ്? ഇങ്ങനെ ഇതിനെ ബോധിപ്പിക്കാനാണ്. അതിനെ അമാത്രമായി ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മാത്രകളിലൂടെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ശബ്ദങ്ങളിലൂടെ, വാക്കുകളിലൂടെ, വാക്യങ്ങളിലൂടെ, പിന്നെ ഗ്രന്ഥങ്ങളിലൂടെ. ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വിസ്തരിച്ച് പോകുന്നത്, നീണ്ടു നീണ്ടു പോകുന്നത്? അമാത്രയിലൂടെ ബോധിപ്പിച്ചപ്പോലെ. അമാത്രയിലൂടെ ബോധിപ്പിക്കുക എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ, അതും ഒരു ദീക്ഷയാണ്. നേരെ ചോദിച്ചില്ലേ ദീക്ഷ എത്ര തരത്തിലുള്ളത്? അനേക തരത്തിലുള്ളത്. മൗന ദീക്ഷ അമാത്രയിലൂടെ ബോധിപ്പിക്കുകയാണ്. ദക്ഷിണാമൂർത്തി ബോധിപ്പിച്ചു, പക്ഷെ അത് ബോധിച്ചത് ആർക്ക്? സനകാദികൾ. വേറെ ആർക്കും ഇന്നുവരെ അത് ബോധിച്ചിട്ടില്ല. അങ്ങനെ ഇത് ബോധിപ്പിച്ചാൽ മതി. പലരും ചോദിക്കുക, എന്തിനായി ശാസ്ത്രങ്ങളൊക്കെ? ഈ ശാസ്ത്രങ്ങൾ ശരി, ഈ ശാസ്ത്രങ്ങളൊന്നും വേണ്ട. നിന്റെ തലയിൽ എന്തൊക്കെ ഇരിക്കുന്നു ഇപ്പോ? നിന്റെ തലയിൽ കാമക്രോധങ്ങളും മതമാത്സര്യങ്ങളും എല്ലാം ചുമന്നുകൊണ്ട് കിടക്കാം. സശാസ്ത്രത്തെ മാത്രം ചുമക്കാൻ വയ്യ. ബാക്കിയെല്ലാം നിന്റെ തലയ്ക്ക് ഭൂഷണമാണെന്ന് വെച്ചാൽ അലങ്കാരമാണ്. ശാസ്ത്രം മാത്രം പാടില്ല എന്നാണ്. അപ്പൊ വേണ്ട എല്ലാ വൃത്തികേടുകളും തലയിൽ ചുമന്ന് നടക്കുന്നവനാണ് ചോദിക്കുന്നത്, എന്തിനായി ശാസ്ത്രം? ഇതുകൊണ്ട് എന്താ ആവശ്യം? സദ്വാസനയുള്ളവനെ അത് പറ്റും. ദുർവാസനയുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവൻ വേണ്ടാത്തതെല്ലാം അവന്റെ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കും. അപ്പൊ അതിനെ മാറ്റി അതിന്റെ സ്ഥാനത്ത് നല്ല സംസ്കാരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേദം. ഇതല്ല, അല്ല, ശുദ്ധ സംസ്കാരത്തോടുകൂടിയുള്ളവനാണെങ്കിലോ, ശുദ്ധമായ സാത്വികമായ ഭാവമാണ് അവന്റെ ഉള്ളിൽ ഉള്ളതെങ്കിലോ, സനകാദികളെ പോലെ അവന് മൗനത്തിലൂടെ തന്നെ ഉപദേശം കൊടുക്കും. അമാത്ര ഒരു മാത്രയില്ല, ശബ്ദമേ ഉപയോഗിക്കുന്നില്ല. അതിലൂടെ തന്നെ അവന് അവന്റെ ഉള്ളിൽ പരമാത്മതത്വം വിളങ്ങും. പക്ഷെ അത് കഴിയുന്നില്ല. അധികാരി ഭേദം കൊണ്ട് പിന്നെ അവന് അതിനൊന്നുകൂടി പരിഷ്കരിച്ച് മന്ത്രോപദേശമായി ഏകാക്ഷരം ഓം ചിലർക്കത് മാത്രം മതി, ചിലർക്കതും പോരാതെ വരുന്നു. പിന്നെ അനേക ശാസ്ത്രങ്ങളും വ്യാഖ്യാനങ്ങളും പരമാത്മതത്വത്തെ പലതരത്തിൽ വർണ്ണിച്ച് പുരാണങ്ങളും ഇതിഹാസങ്ങളും അതിന് പലതരത്തിലുള്ള കഥകളും ലീലകളും എല്ലാം വർണ്ണിച്ച് അവന്റെ മനസ്സിനെ ഇതിനെ നിലനിർത്താൻ ശ്രമിക്കുന്നത്. അതാണ് ഈ ശാസ്ത്രം ഇങ്ങനെ പെരുകി പെരുകി പോകുന്നത്. ആ ശാസ്ത്രത്തിന്റെ ദോഷമല്ല, ആചാര്യന്മാരുടെ ദോഷമല്ല, മറിച്ച് ഈ സാധകന്മാരുടെ ജീവന്റെ ദോഷങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടിവിടെ ഏകമായ ഒന്നിനെ ബോധിപ്പിക്കാൻ വേണ്ടി തന്നെ നേരിട്ട് പറഞ്ഞിട്ട് മനസ്സിലാകാത്തതുകൊണ്ട് വീണ്ടും തന്നെ രണ്ടായി പിരിച്ചിട്ട് ബോധിപ്പിക്കും. കാരണം സ്ഥൂലമായ വിഷയങ്ങളിൽ നിന്ന് നാനാ വിഷയങ്ങളെ ഗ്രഹിച്ചിരിക്കുന്നവന്റെ മനസ്സിന് ഈശ്വരനെ തത്വത്തിലുള്ള ഈശ്വരനെ ഈശ്വര തത്വത്തെ സംബന്ധിച്ച ഏതെങ്കിലും വിഷയത്തിൽ അവന്റെ മനസ്സൊന്ന് ഉറങ്ങട്ടെ എന്ന് കരുതിയാണ് ഈ നാനാശാസ്ത്രങ്ങൾ ഋഷിമാരെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൽ മനസ്സ് നിന്നില്ലെങ്കിലോ അവന്റെ മനസ്സ് വരും വിഷയങ്ങളിലായിരിക്കും പോകുന്നത്. അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ്? ദോ വിമു പൃഥക് രാശീകൃതു പുരുഷോ വിച്ഛേദ ലോകീ സംസാരേ ക്ഷരശ്ച ക്ഷരതീതി ക്ഷരോ വിനാശി ഏകോ രാശി. ഒന്ന് ക്ഷര, ക്ഷരപുരുഷൻ. എന്താണ് ഈ ക്ഷരം? പലതരത്തിൽ വ്യാഖ്യാനിക്കാം. അത് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ പറയുന്നത് എന്താണ്? ക്ഷരസർവാണി ഭൂതാനി അപരൻ മറ്റതോ പുരുഷോ അക്ഷര തദ്വിപരീതോ ഭഗവതോ. അടുത്ത് അക്ഷരം കൂടസ്ഥൻ എന്ന് പറഞ്ഞു. ക്ഷര എന്ന് പറയുന്നതിന് ഭഗവാൻ തന്നെ വ്യാഖ്യാനിച്ച് സർവാണി ഭൂതാനി. അക്ഷരൻ എന്ന് പറയുന്നതിനോ ഇവിടെ പറയുന്നു തദ്വിപരീതം. അവിടെ ഭാഷ്യകാരൻ അദ്വൈത മതം അനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ്. ഇവിടെ അക്ഷരപുരുഷൻ എന്ന് പറയുന്നത് എന്താണ്? മായാശക്തി. എന്തുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചു ഭാഷ്യകാരൻ അക്ഷരപുരുഷന് മായാശക്തി എന്ന്? അക്ഷരാഖ്യസ്യ പുരുഷസ്യ ഉത്പത്തി ബീജം. അക്ഷരപുരുഷന്റെ ഉത്പത്തിക്ക് കാരണമായിരിക്കുന്നത് അത് മായാശക്തിയാണല്ലോ. അനേക സംസാരി ജന്തു കാമകർമാദി സംസ്കാരാശ്രയോ. അനേക സംസാരികളായിരിക്കുന്ന ജന്തുക്കൾ, ജീവന്മാരുടെ കാമകർമാദി കാമങ്ങളുടെ കർമ്മങ്ങളുടെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സംസ്കാരങ്ങളുടെ എല്ലാം ആശ്രയമായിരിക്കുന്നതാണ് അക്ഷരപുരുഷൻ. അക്ഷരപുരുഷൻ എന്ന് സാധാരണ പരമാത്മാവിന് പറയാറുണ്ട്. അക്ഷരം നശിക്കുന്നത്, അക്ഷരം നശിക്കാത്തത് അക്ഷരപുരുഷൻ പരമാത്മാവ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ക്ഷരം അക്ഷരം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, ക്ഷരപുരുഷനും അക്ഷരപുരുഷനും. അതുകൊണ്ടിവിടെ അക്ഷര പുരുഷനായിട്ട് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് മായാശക്തിയാണ് ഭാഷ്യകാരൻ. കൗതുപുരുഷു ഇത്യാഹ സ്വയമേവ ഭഗവാൻ ക്ഷരസർവാണി ഭൂതാനി സമസ്തം വികാരജാതം. സർവവികാരങ്ങളും ക്ഷരമാണ്. എന്തെല്ലാം ഇവിടെ വികാരപ്പെട്ടുണ്ടായിട്ടുണ്ടോ അതെന്നെ അക്ഷരപുരുഷനാണ്. കൂടസ്ഥോ അക്ഷര ഉച്ചതി കൂടസ്ഥ കൂട രാശി രാശിരിവസ്ഥിത കൂടോ രാശി. അങ്ങനെ പറയാം. എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ഒരു ഭാഗമായി മാറി നിൽക്കുന്നു. രാശി എന്ന് നമ്മൾ പറയുന്നത് സാധാരണ മലയാളത്തിൽ പറയും ഒരു കൂമ്പാരം എന്ന് പറയും. അനേക വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ വയ്ക്കുന്നതാണ് കൂടിയിരിക്കുന്നത്, അതിനാണ് രാശി എന്ന് പറയും. കൂടത്തിന് അങ്ങനെ ഒരർത്ഥമുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ ജീവന്മാരുടെ കാമകർമാദി സംസ്കാരങ്ങളെല്ലാം കൂടിച്ചേർന്നിരിക്കുന്നു, ധാന്യരാശി എന്ന് പറയുന്നു. ധാന്യം ഇങ്ങനെ കൂട്ടിയിട്ടാണ് പറയുന്നത് ധാന്യരാശി. അനേക ധാന്യങ്ങൾ കൂടിയിരിക്കുന്നു, അതുപോലെ അനേക കർമ്മ സംസ്കാരങ്ങൾ കൂടിയിരിക്കുന്നു. അതുകൊണ്ട് കൂടസ്ഥ കൂടത്തെ പോലെ സ്ഥിതി ചെയ്യുന്നത്, ഒരു രാശിയെ പോലെ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മായാശക്തിയായി, ജീവന്റെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ മായാശക്തി. അല്ല, കൂടശബ്ദത്തിന് വേറെ അർത്ഥം എടുത്ത് ഭാഷ്യകാരം പറയുന്നു, അഥവാ കൂടോ മായ വഞ്ചന ജിഹ്മത കുടിലത. കൂടശബ്ദത്തിന്റെ പര്യായങ്ങളാണ് മായ എന്ന് പറയും, വഞ്ചന എന്ന് പറയും, ജിഹ്മത എന്ന് പറയും, കുടിലത എന്ന് പറയും. അത് കൂടശബ്ദത്തിന്റെ പര്യായമാണ്. കൂടസാക്ഷി എന്ന് പറയും, കള്ളസാക്ഷി. അങ്ങനെയും പറയാം ഒരർത്ഥം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ അനേക മായ വഞ്ചനാദി പ്രകാരേണ സ്ഥിത, ഈ ജീവനെ വ്യോമോഹിപ്പിക്കുന്ന മായാവഞ്ചനാദി രൂപത്തിൽ, സത്യത്തെ അസത്യമെന്ന് തോന്നിപ്പിക്കുന്നു, അസത്യത്തെ സത്യമെന്ന് തോന്നിപ്പിക്കുന്നു. അതാണ് ഈ വഞ്ചന, മായയുടെ വഞ്ചന. പിന്നെ മായ ഇന്ദ്രജാലം എന്നുള്ള അർത്ഥത്തിൽ ഇല്ലാത്ത പലതിനെ ഉണ്ടാക്കി കാണിക്കുന്നു. ക്ഷണം കൊണ്ട് ഈ പ്രപഞ്ചത്തെ എല്ലാം അവന്റെ കൺമുമ്പിൽ കാണിക്കുന്നു. ഇതാണ് മായ. അസത്യബോധത്തെ, അസത്യഭാവനയെ, വിപരീത ഭാവനയെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നു. ഇതാണ് വഞ്ചന. ഇങ്ങനെ നാലാ രൂപത്തിൽ നിൽക്കുന്ന എന്താണ്? പ്രകൃതിയാണ്, മായാശക്തിയാണ്. അതുകൊണ്ട് കൂടസ്ഥൻ അക്ഷരൻ എന്ന് പറയുന്നത് മായ, അത് അക്ഷരനാണ്. കൂടസ്ഥ സംസാര ബീജ ആനന്ദ്യാദ് അക്ഷരദീത്യ അക്ഷര ഉച്ച. എന്തുകൊണ്ട് ഇതിനെ അക്ഷരൻ എന്നൊരു പേര് കൊടുത്തു ഈ മായയ്ക്ക്? സംസാര ബീജം അനന്തമാണെന്ന് വെച്ചാൽ അത് അനാദിയായി സ്ഥിതി ചെയ്യുന്നു, അനാദ്യ അനന്തമായി സ്ഥിതി ചെയ്യുന്നു. എത്രയോ മുക്തന്മാരിവിടെ ഉണ്ടായി. വീണ്ടും നമ്മൾ ബന്ധനത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ചർച്ച ചെയ്യും. മുക്തന്മാര് തന്നെ എന്ത് ചെയ്യുന്നു? മോക്ഷമാർഗങ്ങൾ ഉപദേശിക്കുന്നു. സംസാര ബീജം ഒടുങ്ങാതെ കാണുന്നു. സംസാരത്തെ അക്ഷരമായി കാണാം. അപ്പൊ സംസാര കാരണമായിരിക്കുന്ന ഈ മായാശക്തി അത് അക്ഷരമാണ്. ഇപ്പൊ ക്ഷര സർവാണി ഭൂതാനി എന്ന് പറയുമ്പോൾ സർവവികാരജാലങ്ങൾ ക്ഷരമാണ്, അക്ഷരമായിരിക്കുന്നത് കൂടസ്ഥനാണ്. കൂടസ്ഥൻ എന്ന് പറയുന്നത് ഇവിടെ പുല്ലിംഗ ശബ്ദത്തിൽ പറഞ്ഞിരിക്കുകയാണ്, മായയാണ്. മായ സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പൊരുത്തക്കേട് തോന്നുന്നത്. പുരുഷൻ എന്ന് പറയുന്നത് പുല്ലിംഗ ശബ്ദമാണ്, ആത്മാവിന് പുരുഷ ശബ്ദം ഉപയോഗിക്കുന്നു. ക്ഷര അക്ഷര ശബ്ദങ്ങളെല്ലാം പുല്ലിംഗ ശബ്ദമാണ്. മായ എന്ന് പറയുന്ന ശബ്ദം പ്രകൃതി, ഇതെല്ലാം നിത്യസ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. ഒരിക്കലും അത് പുല്ലിംഗത്തിൽ പ്രയോഗിക്കാറേയില്ല, മായാശബ്ദം പ്രകൃതി ശബ്ദം. പക്ഷെ ആ പ്രകൃതിയെക്കുറിച്ച് ഇവിടെ അക്ഷര പുരുഷൻ എന്നിങ്ങനെ പുല്ലിംഗത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ അതിനെ ഇത്രയും വ്യാഖ്യാനിച്ചത്. കാരണം മായ എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണെങ്കിലും അതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റു ശബ്ദമാണ് കൂട്ട, അത് പുല്ലിംഗ ശബ്ദമാണ്. അതിന്റെ അർത്ഥം മായ എന്നാണ്, അത് സ്ത്രീലിംഗ ശബ്ദമാണ്. അതുകൊണ്ട് അർത്ഥത്തെ വ്യാഖ്യാനിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു പൊരുത്തക്കേട് തോന്നും. സാധാരണ കൂടസ്ഥൻ അക്ഷരൻ എന്ന് പറയുന്നതിന് അക്ഷരപുരുഷൻ എന്ന് പറയുന്നതിന് ആത്മാവെന്നോ പരമാത്മാവെന്നോ ഒക്കെ ഉള്ള അർത്ഥം പറയാം. ഇവിടെ ഭാഷ്യകാരൻ അങ്ങനെ ഒരു അർത്ഥത്തെ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിക്കാതിരിക്കാവുന്നതിന് കാരണം അടുത്ത മന്ത്രത്തിൽ പറയുന്നു, ഉത്തമ പുരുഷസ്തു അന്യ പരമാത്മ്യത്യുദാഹൃത. ആ ഉത്തമ പുരുഷൻ അന്യനാണെന്ന് പറഞ്ഞു, അതാണ് പരമാത്മാവെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂടസ്ഥൻ അക്ഷരപുരുഷൻ എന്നെടുത്തു കഴിഞ്ഞാൽ, അതായത് ജീവാത്മാവെന്ന് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, അടുത്തു വരുന്ന ശ്ലോകവുമായിട്ട് അദ്വൈത മതമനുസരിച്ച് യോജിക്കത്തില്ല. കാരണം ഉത്തമപുരുഷൻ അന്യനാണെന്ന് പറഞ്ഞു, ക്ഷരാക്ഷരങ്ങളിൽ നിന്ന് അന്യനാണ്. അദ്വൈതി പറയുന്ന എന്താണ്? ക്ഷരപുരുഷൻ, ആ പുരുഷനായിട്ട് ജീവാത്മാവിനെ എടുക്കുകയും, അല്ല, അക്ഷരപുരുഷനായി ജീവാത്മാവിനെ എടുക്കുകയും ഉത്തമപുരുഷനായി പരമാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്താൽ ഇത് രണ്ടും തമ്മിൽ ഭേദം വരാൻ പാടില്ല. ജീവാത്മ പരമാത്മ ഏകത്വത്തെയാണ് ബോധിപ്പിക്കേണ്ടത്. പക്ഷെ ഇവിടെ അക്ഷരപുരുഷനായിട്ട് ജീവനെടുത്തു കഴിഞ്ഞാൽ ഒരു സ്പഷ്ടമായി പ്രതീതമാകുന്ന ഭേദത്തെയാണ് പറയുന്നത്. ഉത്തമപുരുഷൻ അന്യൻ. അപ്പൊ ഇത് ഭഗവാന്റെ വാക്യമാണ്, ഉത്തമപുരുഷൻ അന്യനാണെന്ന് പറയുന്നു. അതിനെ പിന്നെ വേണമെങ്കിൽ വേദാന്ത മതമനുസരിച്ചൊക്കെ യോജിപ്പിക്കാം. എന്താണ് ഉപാധി കൊണ്ട്? അക്ഷരപുരുഷനായ ജീവനിൽ നിന്നും ഉത്തമപുരുഷനായ പരമാത്മാവ് ഉപാധി ഭേദം കൊണ്ട് ഭിന്നനായിരിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾക്കൊന്നും പോകാതെ അന്യൻ എന്ന് പറയുന്നത് പ്രത്യക്ഷമായ ഒരു വാചകമാണ്. ആ അന്യൻ എന്ന് പറയുന്നതിന് മുഖ്യമായ അർത്ഥത്തിൽ തന്നെ എടുത്തുകൊണ്ട് എന്താണ്, ഇവിടെ കൂടസ്ഥൻ അക്ഷരൻ ആയിരിക്കുന്ന മായാശക്തിയാണ്, ഉത്തമപുരുഷൻ പരമാത്മാവാണ് എന്നിവിടെ വ്യാഖ്യാനിച്ചു. ആ മായയും പരമാത്മാവും അത് തമ്മിൽ ഭേദം പറയാം. പക്ഷേ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ അതുപോലെ അങ്ങനെ ഒരു ഭേദം പറയുന്നത് അദ്വൈതത്തിന് യോജിക്കുന്നതല്ല. അതുകൊണ്ടാണ് കൂടസ്ഥാക്ഷര നമുക്ക് വായിക്കുമ്പോൾ തോന്നാത്ത ഒരർത്ഥം ഇവിടെ പറഞ്ഞത്. പക്ഷേ ഈ രണ്ട് ശ്ലോകങ്ങളും പല ആചാര്യന്മാരും പലതരത്തിലെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. രാമാനുജാചാര്യൻ പറഞ്ഞു, ക്ഷരസർവാണി ഭൂതാനി, ശരി, ഇവിടെ സ്വക്ഷരപുരുഷൻ എന്ന് പറയുന്നത് മുക്താത്മാവ് എന്ന് വ്യാഖ്യാനിച്ചു. വേറാചാര്യൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അവ്യാകൃത പുരുഷൻ കുടസ്ഥോക്ഷരം. പല ആചാര്യന്മാരും പലതരത്തിൽ അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരണം അതിന് കാരണം ഈ അന്യശബ്ദം വന്നതാണ്. ദ്വൈതികൾക്ക് വ്യാഖ്യാനത്തിന് പ്രയാസമില്ല, അദ്വൈതിക്ക് പ്രയാസമാണ് വ്യാഖ്യാനിച്ചു. അതായത് ഈ ആചാര്യന്മാർക്കെല്ലാം ചില കാര്യങ്ങളിൽ വളരെ നിർബന്ധ ബുദ്ധി വരും. ഇപ്പോ അവരെല്ലാം ഏകാന്ത ദൃഷ്ടികളാണ്, ഒരു തത്വത്തിൽ നിഷ്ഠയുള്ളവരാണ്. അപ്പോൾ എവിടെ നോക്കിയാലും ആ തത്വത്തെ മാത്രമേ അവർക്ക് കാണാൻ പറ്റൂ. ആചാര്യസ്വാമികളെ സംബന്ധിച്ചിടത്തോളം അദ്വൈതമേ കാണാൻ പറ്റൂ. അത് ദ്വൈതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളായാലും ശരി, അവിടെ അദ്വൈതപരമായ സ്വാമികൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അത് തന്റെ അദ്വൈത നിഷ്ഠയുടെ ഒരു പ്രതിഫലനമാണ്. സാധാരണ രീതിയിൽ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ, ശബ്ദാർത്ഥത്തിന്റെ തലത്തിൽ നോക്കുമ്പോൾ അതിൽ ചില പൊരുത്തക്കേടുകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ആചാര്യസ്വാമികൾക്ക് ഗീതയിൽ ഒരു ഭാഗത്ത് അദ്വൈതവും വേറൊരു ഭാഗത്ത് ദ്വൈതവും രണ്ടും കൂടി അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം സ്വാമികളെ സംബന്ധിച്ച് അത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്. എന്നാൽ ഈ കൂടസ്ഥോക്ഷര എന്ന് പറയുന്ന ഈ വ്യാഖ്യാനം ഇങ്ങനെ വ്യാഖ്യാനിച്ച് ശരിയല്ല എന്ന് ചില അദ്വൈത ആചാര്യന്മാർക്ക് തന്നെ അഭിപ്രായമുണ്ട്. കാരണം ഇതിലെന്തെങ്കിലും പൊരുത്തക്കേടുകൾ വരുന്നുണ്ടെങ്കിൽ അത് അദ്വൈതത്തിന്റെ തന്നെ തത്വങ്ങൾ ഉപയോഗിച്ച് അത് പരിഹരിക്കണം. പ്രത്യക്ഷമായിട്ട് ഇവിടെ ഇങ്ങനെ ക്ഷരസർവാണി ഭൂതാനി കൂടെ സ്വക്ഷര ഉച്ചത എന്ന് പറഞ്ഞപ്പോൾ കണ്ണടച്ചുകൊണ്ടുള്ള വ്യാഖ്യാനം അത് ശരിയല്ല എന്നാണ് പലരുടെ അഭിപ്രായം. ഗീതയ്ക്ക് ഇന്ന് വ്യാഖ്യാനിച്ചിട്ടുള്ള ശ്രീധരാചാര്യർ അദ്ദേഹം അദ്വൈതപരമായി വ്യാഖ്യാനിച്ചതാണ്. അദ്ദേഹം വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞു, ക്ഷരസർവാണി ഭൂതാനി സർവവികാരങ്ങളും എന്ന് പറയുന്ന നമുക്ക് മനസ്സിലാകും, ഈ കാണുന്ന ഭൗതികമായ പരിണാമങ്ങളെല്ലാം ക്ഷരമാണ്, നശിക്കുന്നതാണ്. അതിനെല്ലാം ഒരു പുരുഷനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. അത് ഭഗവാൻ തന്നെ അത് വ്യാഖ്യാനിച്ചു. അതിനെ ഒരു ഒരു വിഭാഗമാക്കി കൂടസ്ഥോക്ഷര ഉച്ചതി, കൂടസ്ഥൻ ജീവാത്മാവ്. ഓരോ ശരീരത്തിനും ഉള്ളിൽ ക്ഷേത്രജ്ഞനായിരിക്കുന്നവൻ കൂടസ്ഥൻ, അത് അക്ഷരൻ. ഇതിന്റെ തന്നെ രണ്ടിനും അപ്പുറം ഉത്തമ പുരുഷത്വ അന്യഹ, അന്യനായിരിക്കുന്നത് ഉത്തമ പുരുഷനാണ്, പരമാത്മാവാണ്. അത്തരൊരു വ്യാഖ്യാനം കുറച്ചുകൂടി ഈ മൂലത്തിനോട് നീതി പുലർത്തുന്നതാണ്, ശ്ലോകങ്ങളോട് കൂടുതൽ നീതി പുലർത്തുന്ന ഒരു വ്യാഖ്യാനമാണ് അത്. ആചാര്യസ്വാമികളുടെ അദ്വൈത നിഷ്ഠ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന് അനുവദിച്ചില്ലെങ്കിലും ശബ്ദാർത്ഥങ്ങളുടെ തലത്തിൽ വ്യാഖ്യാന ത്തിന്റെ ഒരു താരതമ്യ പഠനത്തിന് നോക്കുമ്പോൾ കൂടുതൽ സ്വീകാര്യമായി തോന്നുന്ന വ്യാഖ്യാനം ശ്രീധരാചാര്യരുടെ വ്യാഖ്യാനമാണ്. കൂടസ്ഥോക്ഷരൻ, അക്ഷരപുരുഷൻ, ക്ഷേത്രജ്ഞൻ. കാരണം ഭഗവാൻ തന്നെ നേരത്തെ പറഞ്ഞു, ക്ഷേത്രജ്ഞൻ ചാപി മാം വിദ്ധി, ഞാൻ തന്നെയാണ് ആ ക്ഷേത്രജ്ഞനായിരിക്കുന്നത് എന്നവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കൂടസ്ഥൻ ക്ഷേത്രജ്ഞൻ തന്നെ, കൂടസ്ഥൻ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കുന്ന ആളാണ് മധുസൂദന സരസ്വതി. അദ്ദേഹം പറയുന്നു അത് ശരിയാകത്തില്ല, ഭഗവാൻ പറഞ്ഞു ഞാൻ ക്ഷേത്രജ്ഞനായിരിക്കുന്നു, ഞാൻ തന്നെ ക്ഷേത്രജ്ഞനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ ക്ഷേത്രജ്ഞനിൽ നിന്നും തന്നെ അന്യനായി പറയാൻ പറ്റും? അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞ വ്യാഖ്യാനം തന്നെയാണ് കൂടുതൽ യോജിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഇവരെല്ലാം പറയുന്നതിൽ ഒരു കാര്യത്തിൽ സമാനതയുണ്ടെന്താ? എല്ലാവരും ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ആ ഈശ്വര തത്വത്തെ പരമപുരുഷോത്തമനെ വെളിപ്പെടുത്തുകയാണ്. ആ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. വാക്കുകളുടെ അർത്ഥത്തിലാണ് ഉടാശയ വ്യത്യാസം വരുന്നത്. പരമാത്മതത്വം എന്താണെന്നുള്ള കാര്യത്തിലൂടെ ആശയ കുഴപ്പമൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസം. പിന്നെ ആചാര്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും തന്നെ ആദ്യം അവരൊരു സിദ്ധാന്തത്തെ ആവിഷ്കരിക്കുന്നു അവരുടെ ഉള്ളിൽ. ദ്വൈതം അദ്വൈതം ഇങ്ങനെയെല്ലാം പറഞ്ഞ ഓരോ സിദ്ധാന്തത്തിന്റെ വക്താക്കളായി ആദ്യം അവർ മാറും. അത് കഴിഞ്ഞിട്ട് തന്റെ സിദ്ധാന്തത്തെ നിങ്ങൾക്ക് പ്രമാണം അന്വേഷിക്കുന്നതാണ് ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത്. തന്റെ സിദ്ധാന്തങ്ങളെ ഓരോരുത്തരും ഇത്തരം ഗ്രന്ഥങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ്. എന്നുവെച്ചാൽ അവരവർക്ക് ബോധ്യപ്പെടുന്ന സത്യത്തെ അവർ ഗ്രന്ഥങ്ങളെ ആശ്രയിച്ച് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് ബോധ്യപ്പെട്ട ആ തത്വത്തിൽ നിന്നും മാറാൻ പറ്റത്തില്ല. അതിന്റെ പേരിൽ നമ്മളവരെ വിമർശിക്കുന്നതിനും കഴമ്പൊന്നുമില്ല. കാരണം ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം വെച്ചുകൊണ്ട് ആധുനിക വിമർശകന്മാർ പലരും, പ്രത്യേകിച്ചും വിദേശികളും മറ്റും, ശങ്കരാചാര്യർ ഉൾപ്പെടെയുള്ളവരെ വിമർശിച്ചിട്ടുണ്ട് ധാരാളമായിട്ട്. കാരണം ഒരു പൊരുത്തമില്ലാത്ത വ്യാഖ്യാനം അവർ ചെയ്തിരിക്കുന്നു എന്നാണ്. പക്ഷെ അതിന് കാരണം ഇതാണ്, അവരെ സംബന്ധിച്ചിടത്തോളം തത്വം അവരുടെ ഉള്ളിലാണ്, ഗ്രന്ഥത്തിലല്ല. അവർ സാക്ഷാത്കരിച്ച തത്വത്തിന് അവർ യുക്തി ശാസ്ത്രം ഇതൊക്കെ ഉപയോഗിച്ച് ബലം കൊടുക്കാണ് ഈ വ്യാഖ്യാനങ്ങളെല്ലാം രചിക്കുന്നത്. അതുകൊണ്ട് ആചാര്യന്മാർക്കൊരിക്കലും അവരുടെ നിലപാടിൽ നിന്നും മാറാൻ ഒക്കത്തില്ല. ദ്വൈതിക്കും അദ്വൈതിക്കും വിശിഷ്ടാദ്വൈതിക്കും എല്ലാം അവരവരുടെ നിലയിൽ നിന്നുകൊണ്ട് ഇത് വിശദീകരിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു സംശയം വരും, അതിന് ഭഗവാന്റെ പക്ഷം ഏതാണ്? ഭഗവാൻ എന്താണ് ഇവിടെ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോ ശങ്കരാചാര്യർ പറഞ്ഞത് ഭഗവാന്റെ പക്ഷമാണോ, രാമാനുജം പറഞ്ഞത് ഭഗവാന്റെ പക്ഷമാണോ, മാധ്വനും ശ്രീധരാചാര്യരും ബസുവിന് സരസ്വതിയും ഇങ്ങനെയുള്ള പ്രഗത്ഭന്മാരായ ആചാര്യന്മാരെല്ലാം പരസ്പര വിരുദ്ധമായ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധം തോന്നത്തക്ക രീതി പറഞ്ഞിരിക്കുന്നു. ഇതിലേതാണ് ഭഗവാന്റെ പക്ഷം? അതിനൊരു ഉത്തരം പറഞ്ഞാൽ അത് മൂന്നാമതൊരു പക്ഷമായി നിൽക്കത്തേയുള്ളൂ. അത് ഭഗവാന്റെ പക്ഷമാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? അത് കാണുന്നവൻ അവന്റെ കണ്ണിനനുസരിച്ച് ഗ്രഹിക്കുക എന്നുള്ളതല്ലാതെ അവനവന് എന്താണോ ബോധ്യപ്പെടുന്നതാണ് അവന് കരുതാം ഇതാണ് ഭഗവാൻ പറഞ്ഞതെന്ന് കരുതാം. അതേ ഉള്ളൂ ഇതിന് ഉപായം. പോം വഴി അത് മാത്രമേ ഉള്ളൂ. തന്റെ അന്ധകണ്ണത്തിൽ തനിക്ക് ഏതാണോ ബോധ്യപ്പെടുന്നത് അതിനെ സ്വീകരിക്കുക, അല്ലാതെ ഇന്നതാണ് ഭഗവാന്റെ അഭിപ്രായം എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, മറ്റൊരാളുടെ അടുത്ത് പോയി ചോദിക്കാനും ഒക്കത്തില്ല. പറഞ്ഞാൽ അത് എന്റെ പക്ഷമാവും, ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അത് പറയുന്ന ആളുടെ പക്ഷമാവും. അപ്പോ അവനവന് ബോധിക്കുന്നത് എന്തോ അത് തന്നെ. ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം എന്താണോ അദ്വൈതമാണ് ഭഗവാന്റെ പക്ഷം. കാരണം ആചാര്യസ്വാമികൾക്ക് അതാണ് ബോധിച്ചത്, രാമാനുജാചാര്യർക്ക് ബോധിച്ചത് അദ്ദേഹത്തിന്റെ പക്ഷം. ഇങ്ങനെ ഇതിങ്ങനെ പോകുന്നു. അപ്പോ ഗീത ഇതിലൂടെ ഇതെല്ലാം വെളിപ്പെടുന്നു എന്ന് നമുക്ക് പൊതുവെ ധരിക്കാം. ഭഗവാൻ ഈ തത്വങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പക്ഷത്ത് ഇതിനെ ബന്ധിപ്പിക്കുന്നത് ശരിയല്ല. ഈ ആചാര്യന്മാർക്കെല്ലാം ഇങ്ങനെ വിഭിന്ന ആശയങ്ങൾ വെളിപ്പെടുത്തെങ്കിൽ തീർച്ചയായും വേദമായാലും ഉപനിഷത്തുകളായാലും ഗീതയായാലും എന്തു ചെയ്യുന്നു, ഈ പ്രാമാണികമായ ഗ്രന്ഥങ്ങളല്ല, ഈ അദ്വൈത തത്വത്തെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ദ്വൈതമോ അത് തന്നെയാണ് വെളിപ്പെടുത്തുന്നത്, ഇഷ്ടാദ്വൈതമോ അത് തന്നെയാണ് വെളിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഇതിനെ എല്ലാത്തിനെയും വെളിപ്പെടുത്തുന്നു എന്ന് പറയാം. അപ്പോൾ ഏത് ദൃഷ്ടിയോടുകൂടി ഇതിൽ നോക്കുന്നോ നമുക്ക് ആവശ്യമുള്ള ഇതിൽ നിന്ന് കിട്ടും. അതാണ് ഗീതയുടെ മഹത്വം. ആത്മബോധം, തത്വബോധം പോലെയുള്ള ചില കൃതികളുണ്ട്. അതൊരാചാര്യൻ പറയുന്നത് അദ്വൈതമാണ്, അവിടെ സംശയമില്ലാതെ അദ്വൈതം വെളിപ്പെടുത്തുന്നു. അതിൽ തന്നെ വിവാദങ്ങളുണ്ട്. അദ്വൈതത്തിന്റെ ഇന്ന ചിന്താരീതിയാണ് അത് വെളിപ്പെടുത്തുന്നത്. ഇപ്പം നമ്മൾ പറയും എന്താണ് വിവേക ചൂടാമണി, അതെന്ത് പറയുന്നു അദ്വൈതം പറയുന്നു എന്ന് പറയും. പക്ഷെ അദ്വൈതികളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറയുന്ന എന്താണ് വിവേക ചൂടാമണി പറയുന്നത് ശരിയായ അദ്വൈതമല്ല, ശരിയായ അദ്വൈതം പറയുന്നത് നൈഷ്കർമ്മ്യസിദ്ധിയിലാണ്, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ അദ്വൈതത്തെ ഉൾക്കൊള്ളുന്നവരിൽ തന്നെ അദ്വൈതത്തെ സംബന്ധിച്ച് വിഭിന്ന ധാരണകളാണുള്ളത്. ഏതാണ് ശരിയായ അദ്വൈതം? അത് ഏക അഭിപ്രായക്കാരൻ പഞ്ചദശി പറയുന്ന അദ്വൈതമല്ല ശരിയായ അദ്വൈതം, മറിച്ച് നൈഷ്കർമ്മ്യസിദ്ധി പറയുന്നതാണ് ശരിയായ അദ്വൈതം, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഏത് കാര്യത്തിലും അതിനെ ഉൾക്കൊള്ളുമ്പോൾ അവരവരുടെ രീതിയിലേ ഉൾക്കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് അവരവർക്ക് തനതായ അഭിപ്രായങ്ങളും വരാം. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ തലപോയിക്കുന്നതിൽ അർത്ഥമില്ല. അതിൽ നിന്ന് നമുക്ക് എന്ത് താല്പര്യം ഗ്രഹിക്കാൻ പറ്റും? ഞാനിത് ഇവിടെ പറയുന്നത് വളരെയധികം വാദവിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ രണ്ട് ശ്ലോകങ്ങൾ തത്വചിന്തയുടെ മണ്ഡലത്തിൽ. അനേക ആചാര്യന്മാർ അനേക അഭിപ്രായങ്ങൾ ഒരു കാര്യത്തിലൊഴിഞ്ഞു. ഇവിടെ ഭഗവാൻ പരമാത്മ തത്വത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ അല്ലാതെ വളരെയധികം വാഗ്യുദ്ധങ്ങൾക്ക് വഴിയൊരുക്കിയ ഭാഗങ്ങളാണിത്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അത്രയും പറഞ്ഞത്. നമ്മളതിനെ ഒരു സമന്വയ ബുദ്ധിയോടുകൂടി ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും മറ്റു പലർക്കും തലവേദന ഉണ്ടാക്കിയതുപോലെ നമുക്ക് തലവേദന ഉണ്ടാക്കത്തില്ല. പറഞ്ഞല്ലോ, ഇത് പഠിക്കുന്ന പിന്നെ ടെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പഠിച്ചിട്ട് പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ മനസ്സിൽ രാഗദ്വേഷങ്ങളും മതമത്സരങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം പഠിച്ചിട്ട് പിന്നെ പുതുതായിട്ട് ഇതിന്റെ പേരിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തായാലും അവർക്ക് മറ്റ് പലതിന്റെ പേരിലും തമ്മിലടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈശ്വരന്റെ പേരിൽ തന്നെ തമ്മിലടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈശ്വരൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കാൻ വഴിയുള്ള കാര്യമില്ല. ഈശ്വരന്റെ പേരിൽ തന്നെ ഈശ്വരൻ ഒന്നാണോ രണ്ടാണോ എന്ന് പറഞ്ഞിട്ട് ഈശ്വരന്റെ പേരിൽ വഴക്കടിക്കുക, അതൊരു വലിയ വിരോധാഭാസമാണ്. ഈശ്വരൻ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ തർക്കവിതർക്കങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ജയപരാജയങ്ങൾക്കും ഒന്നും യാതൊരു അർത്ഥവും. പിന്നെ പലരും എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു? ചിലർ പറയുന്ന എന്താണിത്? ബുദ്ധിക്കൊരു വ്യായാമം, ചിലർക്ക് ശരീരത്തിന് വ്യായാമം വേണം, ശരീരം ആരോഗ്യമൊക്കെ ഉള്ളവർക്ക് അത് വേണം, ബുദ്ധിയുള്ളവർക്ക് ചിലപ്പം ബുദ്ധിക്കും വ്യായാമം വേണം. ബുദ്ധിശൂന്യന്മാർക്ക് അല്ല, ബുദ്ധിയുള്ളവർക്ക്. ബുദ്ധിക്ക് വ്യായാമത്തിന് വേണ്ടി ഇവരിതിനെ ഇതുകൊണ്ട് വ്യായാമം എന്നുള്ളത് അതും ഒരു വിനോദം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പം അതിൻ്റെ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചിട്ട് നമ്മൾ വഴക്കടിക്കുന്നതിന് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് സ്വീകാര്യമായ ഒന്ന് ഇവിടെ സ്വീകരിക്കാം. ഇവിടെ ഭാഷ്യകാരം പറഞ്ഞിരിക്കുന്നു സർവഭൂതങ്ങളും ക്ഷരം എന്ന് പറഞ്ഞിരിക്കുന്ന സർവവികാരങ്ങളുമാണ്. അക്ഷരനായിരിക്കുന്ന കൂടസ്ഥ പുരുഷൻ എന്ന് പറയുന്നത് മായാശക്തിയാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ദ്വാവിമൌ പുരുഷോ ലോകേ ക്ഷരസ്ഥാക്ഷരയേവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയം ആവിശ്യ വിഭർത്ത സ്തമ്യയ ഈശ്വര യസ്മാത് ക്ഷരം അതീതോഹം അക്ഷരാദപി ചോത്തമ അതോസ്മി ലോകേ വേദേ ച പ്രഥിത പുരുഷോത്തമ യോ മാം ഏവം സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദം ഉക്തം മയാനഘ ഏതന് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.